അധ്യായം 83. അൽ മുതഫിഫീൻ. മക്കയിൽ അവതരിച്ചത്. മുതഫിഫീൻ എന്നാൽ അളവ് കുറക്കുന്നവർ എന്നർത്ഥം. അളവിൽ കുറവ് വരുത്തുന്ന ആളുകൾക്ക് ആദ്യ സൂക്തങ്ങളിൽ താക്കീത് നൽകിയിട്ടുള്ളതുകൊണ്ടാണ് ഈ അധ്യായത്തിന് ഇപ്രകാരം പേരു നൽകപ്പെട്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൈലുലിൽ മുതഫിഫീൻ. അളവിൽ കുറക്കുന്നവർക്ക് മഹാനാശം. അല്ലദീന ഇദത്താലൂ അലന്നാസി യസ്തൗഫൂൻ. അതായത് ജനങ്ങളോട് അളന്നു വാങ്ങുകയാണെങ്കിൽ തികച്ചെടുക്കുകയും. വഇദാ കാലൂഹും ഔവസനൂഹും യുഖ്സിറൂൻ. ജനങ്ങൾക്ക് അളന്നുകൊടുക്കുകയോ തൂക്കിക്കൊടുക്കുകയോ ആണെങ്കിൽ നഷ്ടം വരുത്തുകയും ചെയ്യുന്നവർക്ക്. അക്കൂട്ടർ വിചാരിക്കുന്നില്ലേ തങ്ങൾ എഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണെന്ന്? ഭയങ്കരമായ ഒരു ദിവസത്തിനായിട്ട്. അതെ, ലോകരക്ഷിതാവിങ്കലേക്ക് ജനങ്ങൾ എഴുന്നേറ്റു വരുന്ന ദിവസം. നിസ്സംശയം ദുർമാർഗികളുടെ രേഖ സിജ്ജീനിൽ തന്നെയായിരിക്കും. സിജ്ജീൻ എന്നാൽ എന്താണെന്ന് നിനക്കറിയാമോ? എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാകുന്നു അത്. അന്നേ ദിവസം നിഷേധിച്ചു തള്ളുന്നവർക്കാകുന്നു നാശം. الذين يكذبون بيوم الدين. അതായത് പ്രതിഫല നടപടിയുടെ ദിവസത്തെ നിഷേധിച്ചു തള്ളുന്നവർക്ക്. وما يكذب به الا كل معتد اثيم. എല്ലാ അതിരുവിട്ടവനും മഹാപാപിയുമായിട്ടുള്ളവനല്ലാതെ അതിനെ നിഷേധിച്ചു തള്ളുകയില്ല. إذا تتلى عليه آياتنا قال أساطير الأولين. അവന് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ഓതി കേൾപ്പിക്കപ്പെടുകയാണെങ്കിൽ അവൻ പറയും പൂർവികന്മാരുടെ ഐതിഹ്യങ്ങളാണെന്ന്. كلا بل ران على قلوبهم ما كانوا يكسبون. അല്ല, പക്ഷേ അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അവരുടെ ഹൃദയങ്ങളിൽ കറയുണ്ടാക്കിയിരിക്കുന്നു. അല്ല, തീർച്ചയായും അവർ അന്നേ ദിവസം അവരുടെ രക്ഷിതാവിൽ നിന്ന് മറയ്ക്കപ്പെടുന്നവരാകുന്നു. പിന്നീടവർ ജ്വലിക്കുന്ന നരകാഗ്നിയിൽ കടന്നെരിയുന്നവരാകുന്നു. പിന്നീട് പറയപ്പെടും, ഇതാണ് നിങ്ങൾ നിഷേധിച്ചു തള്ളിക്കൊണ്ടിരുന്ന കാര്യം. നിസ്സംശയം പുണ്യവാന്മാരുടെ രേഖ ഇല്ലിയൂനിൽ തന്നെയായിരിക്കും. ഇല്ലിയൂൻ എന്നാൽ എന്താണെന്ന് നിനക്കറിയുമോ? എഴുതപ്പെട്ട ഒരു രേഖയത്രേ അത്. സാമീപ്യം സിദ്ധിച്ചവർ അതിന്റെ അടുക്കൽ സന്നിഹിതരാകുന്നതാണ്. തീർച്ചയായും സുഹൃതവാന്മാർ സുഖാനുഭവത്തിൽ തന്നെയായിരിക്കും. സോഫകളിൽ ഇരുന്ന് അവർ നോക്കിക്കൊണ്ടിരിക്കും.